ഓക്കെ. ശ്രീമുഖിമൃതവർഷിണീർത്തനാഥി ദുഃഖപ്രപൂരണി പശുവിന്റെയും മറ്റും പാല് കറക്കുക എന്നതാണ്. പ്രപൂരണം ചെയ്യുക എന്ന് വെച്ചു കഴിഞ്ഞാൽ കറക്കുന്ന പാത്രം നിറയ്ക്കുക. പ്രപൂരണം അല്ല, പശുവിന്റെ പാല് മുഴുവൻ കറന്നെടുക്കുക, അങ്ങനെ ഒരർത്ഥമുണ്ട്. പക്ഷെ പ്രധാനമായി വരുന്ന ഇതാണ്, നിറയുന്ന എന്താണോ പാത്രമാണ്, കറന്നു നിറയ്ക്കുക എന്നുള്ള അർത്ഥം. അതേന്ന പ്രപൂരണം എന്ന് പറയുന്നു, പൂരിപ്പിക്കുന്ന എന്തിനാ, നിറയുക. അതേന്നപ്പോ പാല് കറന്ന് പാത്രം നിറയ്ക്കുന്ന ജോലി. ഇതിന് പഴയ സൂത്രങ്ങൾ അറിയാമെങ്കിൽ കാര്യം വളരെ ഈസി. 3-4 സൂത്രം മതി. ദാതേർദാതോർ ഖഹ, എന്താണ് വൃത്തി? തുടങ്ങുന്ന എങ്ങനെ? ഉപദേശാദേർ ധാതോർ ഖ, ദാതേർദാതോർ ഖ, ചലിപദാന്ന് ഏകാചോ ബേശോ ഭഷ് ജഷന്തസ്യ ദോഹോ. എന്താണ് വൃത്തി? നമ്മളിതെവിടെ പഠിച്ചത്? ധുഹ് ധാതുവിൽ. അവിടെ സേ ധേ പദാന്തേച്ച എന്ന് പറയും. അവിടെ പദാന്തത്തിന് ഉദാഹരണമാണ് നമ്മൾ പഠിച്ചത്. അവിടെ എന്താണ് ഈ സേ ധേ എന്ന് പറഞ്ഞാൽ അന്ന് പറയാനും പറഞ്ഞാൽ മനസ്സിലാക്കാനും പ്രയാസമായിരുന്നു. ഇപ്പൊ നമുക്കറിയാം എന്താണ് സ്വേ, എന്താണ് ധ്വേ. ആ സകാരവും ദാസകസേ, പിന്നെ സകാരം ധം ധ്വേ, അതൊക്കെയാണ്. പിന്നെ വരുന്നത് സകാരം വരുത്തി വരുമ്പോൾ വരുന്ന ഖരിച്ച, പിന്നെ വരുന്നു വരുന്നത് ജലാഞ്ചസ് ജേസി. ഇത്രയും സൂത്രം അറിഞ്ഞിരുന്നാൽ ഇത് പിന്നെ ഭയക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് അനുദാത്തേത്താണ്, സ്വരുതേത്ത്. സ്വരുതേത്തായോണ്ട് എന്തോരും ഉഭയപതിയാണ്, ഉഭയപതിയായി. സ്വരുതേത്തായതുകൊണ്ട് ഉഭയപതിയായി. അതും പ്രയാസമുള്ളത്, കാരണം നമ്മൾ ആദ്യം പരസ്യവധം ചെയ്തു, പിന്നീട് ആത്മനീപഥം, ഇനിയിപ്പോ രണ്ടും കൂടെ ഒരുമിച്ച്. അതുകൊണ്ടത് പഴയ സൂത്രങ്ങൾ അറിയാവുന്നവർക്ക് വളരെ എളുപ്പം. അല്ലാത്തവരൊരു കാര്യം ചെയ്യുക, രൂപം മനസ്സിലാക്കുക, പ്രക്രിയ മനസ്സിലാക്കാത്തവരും മനസ്സിലാക്കുന്നവരുടെ അടുത്തുനിന്ന് പഠിക്കുക, അതാണ് അതിൻ്റെ വഴി. ദുഹുത്തി ശപ്പു ലഘു ദുഹുത്തി പുകന്ത ലഘുബദ്ധസിജ ഗുണമൊന്ന് ദോഹുത്തി ഹക്കാരത്തിനെതിരെ ദാതേർ ധാതോർ ഖ. ദ ആദിയുള്ള ധാതുവാണ് ദുഹു, ഹകാരമുണ്ട്, ഖ വന്നു ദുഃഖ്. പരത്തിൽ ജല്ലുണ്ട്, തീ. അത് വന്നു കഴിഞ്ഞാൽ ഉടൻ എന്തുവരും? ജഷസ്തോർ തധോഹോ എന്നാണ്. തകാര ധകാരങ്ങൾക്ക് എന്തുവരും? ധാവരും. ജഷപരയോഹോ, ഇവിടെ ജഷ ഏതാണ്? ജഷിന്റെ പരത്തിലിരിക്കുന്ന തകാര ധകാരങ്ങൾക്ക് ധകാരം വന്നു. രണ്ടും കടുത്ത ഒരുപോലെ. അപ്പൊ വരുന്നു ജലാം ജസ് ജസി. അകാരത്തിന് ഖകാരം വന്നു, ഖകാരത്തിന് ഗകാരം വന്നു. ദോഗ്ധി. ഇങ്ങനെ തായും ധായും വരുന്നിടത്തെല്ലാം ഇത് തന്നെ പ്രക്രിയ. അടുത്ത് ദുഹ് തസ്. ഇവിടെ എന്ത് സംഭവിക്കുന്നു? പുഗന്ധരസ്യ ഗുണം വരുന്നില്ല. ബാക്കിയെല്ലാം ദാതിർദാദുർഘ ജഷസ്തോധ ജലാഞ്ജസ് ജസി ദുഗ്ധ ദുഹ് ജി ജോന്തി. പരത്തിൽ തകാരമില്ല, ധകാരമില്ല, അതുകൊണ്ട് ദാതിർദാദുർഘ വരുന്നില്ല. ദുഹന്തി ദുഹ് സി പിത്തായതുകൊണ്ട് പുഗന്ത ലഘുപദേശിയ ഗുണം ദോഹ് സി ഖാവുന്നു. ഹകാരത്തിന് ഖാവുന്നു. ദോഹ് സകാരം പരത്തി വന്നുകൊണ്ട് ഏകാച്ചോ ദേശോ ഭഷ് ജഷന്തസ്യ ദോഹ്. അപ്പൊ ദുഹ് ധാതുവിന്റെ ആദി ദകാരത്തിന് ദേശോ ഭഷ് ബകാരം വന്നു. ഇപ്പൊ എന്ത് വന്നു? ധ വന്നു. ധു ധു പരത്തിൽ സ്വീകരിക്കുന്നുണ്ടെന്ന് വരുന്നു. കരിച വന്നു, കാവുന്നു, ഷത്തും വന്നു, ധോക്ഷി. അപ്പൊ സകാരം പരത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെയെല്ലാം ഇതുപോലെ വരും. ധോക്ഷി ഒന്നുകൂടെ ഒരു യോഗാച്ച ബശോ ജോഷന്തസ്യോഹോ. അവിടെ ജലാഞ്ജസ്ദശി വരില്ല, അതിനു പകരം ഹരിച്ച. ഇതറിഞ്ഞിരുന്ന സംഗതി വളരെ സിമ്പിളാണ്. ദുഹ് ധസ് അവിടെ എന്തുവരുന്നു? ഹകാരാന്തമുണ്ട്. ധാതോർ ധാതോർ ഘ, ഹകാരത്തിന് ഘ വന്നു. പരത്തിൽ എന്തിരിക്കുന്നു? അപ്പൊ എന്തുവരും? ജഷസ്തോ ധോത. തകാരത്തിനും ധകാരത്തിനും ധാവുന്നു. അപ്പോ ഇവിടെ ഖാക്ക് എന്തുവരും? ജലാം ജസ്ജസി ദുഗ് ധ. സർവധാതു ആപിത്തങ്ങിത്തായതുകൊണ്ട് ഗുണം ദുഗ്ധ. അടുത്ത ഇതുപോലെ തന്നെ ദുഹ് ധ ജലാഞ്ജസ്ജസി ദുഗ്ധ. മൂന്നേ മൂന്ന് സൂത്രം. ദുഹ് മീ എന്തുവരുന്നു? സുഗന്ധലസ്യ ദോഹ് മീ. ഇവിടെ പരത്തിൽ തായില്ല, ധായില്ല, സകാരമില്ല, അതുകൊണ്ട് മറ്റൊന്നും വരുന്നില്ല, ഒന്നും വരുന്നില്ല. ദുഹ് വസ് അവിടെ അങ്ങനെ തന്നെ. ഇവിടെ ഗുണവും വരുന്നില്ല. ദുഹ് വഹ ദുഹ് മഹ എങ്ങനെ വരുന്ന രൂപങ്ങൾ? ദോഗ്ധി ദുഗ്ധ ദുഹന്തി ധോക്ഷി. രണ്ടും ഒരു ദ്വയല്ല. ധോക്ഷി അവിടെ കിടപ്പിക്കുന്നില്ല. ദുഗ്ധ ദുഗ്ധ ദുഹ്മി ദോഹ്മി ദുഹ ദുഹ്മ. ഇനി ഒരു ജോലി കൂടെ ഉണ്ട് ഇതിന്റെ തന്നെ ആത്മനെ പറഞ്ഞു. ദുഹ് ഇവിടെ ഓർക്കണം, ഒരു സ്ഥലത്തും തന്നെ പുകന്തലുപയോഗിച്ച വരില്ല ശ്രദ്ധാതുവാപ്പി. അതുകൊണ്ട് ആ ഒരു ജോലി കുറഞ്ഞു. പിന്നെ ഹകാരത്തിന് എന്തുവരും? ദുഃഖ പരത്തിലിരിക്കുന്ന താക്ക് ഭൂത ജലാഞ്ചേശി. പിന്നെ ആത്മനീയതമായോണ്ട് എന്തുകൂടെ വരുന്നു? ഹിതാത്മനീയതാനം ദുഗ്ധേ ദുഗ്ധേ ദുഹ് ആധേ. പ്രത്യേകിച്ചൊന്നും വരുന്നില്ല. ദുഹ് അതേ. സൂത്രം ഏത്? ദുഹത്തേ. പക്ഷെ മധ്യവൃക്ഷത്തിൽ വരുമ്പോൾ പരത്തിലിരിക്കുന്ന എന്താണ്? ദാസ് ദാസഹ സേ വന്നു കഴിയുന്നുണ്ട്. ഇവിടെ എന്തുവരും? ദുഹെന്നുള്ളതിന് ദാദേ ദാദോർ ഘ ഏകാച്ചോ ബേശോ ഭഷ് ജഷന്തസ്യ ധോഹു പ്രകാരം ദകാരത്തിന് ധ ധു ഹു സേ ഖരിജ ഷത്വം വന്നു ഷത്വം വന്നു ധുക്ഷേ ധുക്ഷേ. ആദ്യത്തെ ദകാരം ഒന്ന് കടുപ്പിക്കണം. ധുക്ഷേ ദുഹാധേ അവിടെ എന്ത് വരുന്നു? ധ്വം വരുന്നു. ടിതാത്മനിമാനാ ടേരെ വന്നു ധ്വയ് ദുഹു. ആദ്യം എന്ത് വരുന്നു? ദാദോർ ഗാ വന്നു. പക്ഷെ ഇവിടെ പരത്തിലിരിക്കുന്ന ധ്വ ആയതുകൊണ്ട് എന്ത് വരും? ഏകാച്ചോ ബേശോ ബഷ് ജഷന് സേ ധേ പദാന്തേ. ഇവിടെ ധ്വയാണ്. ധ്വ ഇരിക്കുന്നുണ്ട്. ഏ സൂത്രം വരും? അല്ല, ജലാം ജസ് ജസി ഖകാരത്തിന് ഖകാരം വന്നിട്ട് ദുഹ് ഈ എട്ട് എത്തും ടിതാത്മന വരാട്ടേര്. ദുഹ് ഏ എന്നോട് തന്നു വരുന്നു. അത് പറഞ്ഞല്ലോ. ദുഹേ ദുഹ് വഹേ ദുഹ് ദുഹ് വഹേ ദുഹാന്നൊരു എന്തുകൊണ്ട് ശപ്പില്ല? ദുഹ് വഹേ എങ്ങനെ വരുന്നു? ദുഗ്ധേ ദുഹാതേ ദുഹദേ ധുക്ഷേ. ഇത് ദുവല്ല, ധുക്ഷേ ദുഹാതേ ദുഗ്ധേ ദുഗ്ധ്. രണ്ടും കൂടെ ഒരുമിച്ചാക്കരുത്. ദുഗ്ധേ അടുത്തത് സിമ്പിളാണ്. ദുഗ്ധേ ദുഗ്ധേ ദുഹേ ദുഹേ ദുഹ്മഹേ. രട്ട് കഴിഞ്ഞ് ലിട്ട് അതിനും വളരെ സിമ്പിളാണ്. പരസ്യമത്തിൽ എന്ത് വരുമ്പോ ദുഹ് ലിത്തും വന്ന ദുഹ് ഫലാവിശേഷം ദു ദുഹ് ആന്നിരിക്കുന്നിടത്ത് നല്ലായോണ്ട് എന്ത് വരും? ഒന്നും വരുന്നു. പുഗന്ധ ലഘുപദർശിച്ച ഗുണം വന്ന് ദുദോഹ ദു ദുഹ് അതുസന്നോടത്ത് ഒന്നും വരത്തില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാ? സൂത്രം ഹാന്തത്തിലേക്കാണ് അനുട്ടുകാതകള് അഷ്ടോ. എങ്ങനെയാണ്? ചെറിയ സ്ക്രീൻ പറയുന്നോണ്ട് മറ്റുള്ളവർക്ക് ഒപ്പം എത്താൻ പറ്റുന്നില്ല. അപ്പോ അനട്ട് ധാതുവാണ്. ഇനി ദുഹ് ധാന്നിരിക്കുന്നിടത്ത് ഇട്ട് വരുമോ? നിത്യമോ അനിത്യമോ? എന്തുകൊണ്ട്? എന്തുകൊണ്ട് വികല്പാവുന്നില്ല? അജന്തമല്ല, അകാരവാനുമല്ല. അതുകൊണ്ട് ക്രാദ്യൂലി ഭവേ. രണ്ടു രൂപ മരത്തില്ലേ? നല്ല നല്ല ഉത്തമവ വികല്പമായിട്ട് നിത്യത്വം. അപ്പൊ രണ്ടു രൂപ മരത്തില്ലേ? എന്തുകൊണ്ട്? ദുദോഹ ദുദുഹിവ ഇട്ട് വരുന്നു. ക്രാദ്യന്യോട് ആത്മനിവേദം ഇതിലും വളരെ സിമ്പിളാണ്. എന്തുകൊണ്ട്? ദുദു ഹേ ദുദുഹ് ഹേ ദുദു ഹേ ലസ് ദുദുഹാധേ ദുദുഹിരേ ദുദു ഇവിടെ ഇട്ടു വരൂ. എങ്ങനെ ക്രാദ്യന്യു ലിഡി സെഡ് ഭവേ ദുദു ഹിഷേ ദുദുഹാതേ ദുദു ഹി എന്തുവരും വിഭാഷയിട്ട് ഹ ഇ ഇട്ടു വന്നു കഴിഞ്ഞാൽ പെണ്ണിന്റെ പരത്തിൽ ഇട്ടു വന്ന രണ്ടും വരാം. ഇവിടുത്തെ എണ്ണ ഏതാണ്? ലുട്ടിലെ ആയാലും സിമ്പിളാണോ? ദുഹുത്ത ഗുണം വരുമോ? പുകന്തല ഉദ്ദേശിച്ച ഗുണം ദുഹുത്ത ദാതേർ ദാതോർ ഘ ജിഷസ്തോർ ദോധ ജലാഞ്ജസ് ജസി ദോഗ്ധ പരസ്മിയതാണ് ആത്മീയതാണ്. ആ ദോഗ്ധാസി ആത്മീയത്തില് ദോഗ്ധ ദോഗ്ധാരോ ദോഗ്ധാര ദോഗ്ധാസി അവിടെ എന്ത് വന്നു? സകാരം പരത്തിലുണ്ട് എന്തോരും ഏകാചോ ബേശോ ബേഷ് ജഷന്തസ്യ ദോ ദകാരം എന്തായി മാറും? ഗുണം വന്നു ധോ എന്തുവരുന്നു? ഖരിച്ച ചർത്തും വന്നു ഷത്തും വന്നു ധോക്ഷ്യതി ധോക്ഷ്യതോക്ഷ്യസിക്ഷ്യസി അവിടെ വിശേഷം ദുഹ് അതോങ്ങിത വരുന്നുണ്ട്. ദുഹ് തീ ചപ്പലുക്ക് പുകന്തലുവിസ്യ ഗുണം ഏരു തൂ ദോഹു തൂ ദാതേ ദാതോർ ഹകാരത്തിന് ജഷസ്തോർ ധോ ധ ജരാഞ്ജസ് ജസി ദോഗ്ധു ദുഹ് താത് അവിടെ ഇതെല്ലാം തന്നെ സംഭവിക്കുന്നു. ഗുണം വരുന്നില്ല. ജഷസ്തോത ജരാഞ്ജസ് ജസി ദുഗ്ധാത് ദുഗ്ധാം ദുഹന്തു ദുഹ് സി സേർച്ച ദുഹ് ഹി എന്നിരിക്കുന്നിടത്ത് ഗുണം വരുമോ? എന്തുകൊണ്ട്? അഭിച്ച്. പക്ഷേ ദാതോർ ദാതോർ ഘരുന്നു ഹുജ്ജല്യോ ഹെർധി വരുന്നു. അപ്പോ പൂർവത്തിന് എന്തുവരും? ജലാം ജസി വന്നുവരുന്നു ദുഗ്ധി ദോഗ്ധി എന്ന് വരൂ. ദുഗ്ധി ദുഗ്ധി ദുഗ്ധാത് പഴയതുപോലെ തന്നെ ദുഗ്ധം തമ്മങ്ങനെ വന്നു ദുഗ്ധം ദുഹോട് ലംഗ്വത് ദുഗ്ധം ദുഗ്ധ ദുഹ് മീ എന്തുവരുന്നു? മേർണി ആടുത്തമസ്യ പിച്ച ദുഹ് ആനി ഗുണം പിത്തായുണ്ടെന്ന് വരുന്നു. ഗുണം വന്നിട്ട് ദോഹാനി ദോഹാവ ദോഹാമ എങ്ങനെ വരുന്ന രൂപങ്ങൾ? ആത്മേവത്തിൽ എങ്ങനെ വരുന്നു? ദുഹ് താട്ടിതാത്മനിവനാം ടേരെ ആമയിതഹ താമനിൽ ദുഹ് താമ. ബാക്കിയെല്ലാം എന്ന് വരുന്നു? ഗുണം വരുന്നില്ല. ുഹരത്തിലെന്തുവരുന്നു? ദുഹതാം. ദുഹ് പരത്തിൽ ധാസ് എന്തുവരുന്നു? ധാസ് ധാസ സേ വരുന്നു സവാഭ്യാം, വാമു വരുന്നു സ്വ. ദുഹ് ഗുണം വരൂ? ഗുണം വരുന്നു. ദാതേ ദാതോർ ഘ വന്നു കഴിഞ്ഞാൽ എന്തുവരും? ുംരുന്നുണ്ട് എന്തുവരുന്നു? ഏകാചോ ബെസോ ഭഷ് ജഷന്തസ്യ ദോ ധു ഘ ധും എന്തുവരുന്നു? ജലാം ജസ് ജസി ദുഗ്ധം. ദുഹ് എന്തുവരുന്നു പരത്തിൽ? ഇട്ട് ടിതാത്മനോന്നേരെ ഏത ഐ ആടത്തുമസിപ്പിച്ച ആടശ ഐ ദുഹ് ഐ ദുഹ് ഐ എന്തുവരുന്നു? ഗുണം പുകന്തലുപദിശ്യ പിത്ത് ദോഹൈ ദോഹ ദോഹ വഹൈ ദോഹ മഹൈ. അങ്ങനെ വരുന്നു ആത്മനിവദം. ദുഗ്ധാം ദുഹാതാം ദുഹതാം ധുക്ഷ ദുഹാധാം ദുഗ്ധം ദോഹൈ ദോഹാവഹൈ ദോഹാമഹൈ. ഒരേ സൂത്രം ആവർത്തിച്ച് വരുന്നതുകൊണ്ട് കാര്യം എളുപ്പമാണ്. അല്ല, അങ്ങ് നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കുക, എന്റെ ആവശ്യമേ ഇല്ല. അങ്ങനെ വരുന്നു ഇവിടെ വിശേഷമായിരുന്നു ഹൽഞാബ്യോ ദീർഘ ിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? വാവസാനെ ജലാഞ്ചി രണ്ട് രൂപ ജലാഞ്ചസ് വന്ന് എങ്ങനെ ഏകാച്ചോ ബെസോ ബഷ് എന്തുകൊണ്ട് പദാന്തമായി പൊന്തുവരുന്നു? ആ ധോക് ആ ധോക് ആ ദോ ഹ് എന്തുവരുന്നു? ആ ദോ ഹ് അടുത്തത് തസ് അവിടെ എന്തുവരുന്നു? താം വരുന്നു. അദുഹത്താം പിന്നെ ആദ്യം എന്തോരും ഇപ്പൊ എന്തോരുന്നു? അതോ എന്ന് വരൂ. അദുഗ്ധം ആദുഗ്ധാം അദുഗ്ധാം ദൂഹ് പരത്തിന് എന്ത് വരുന്നു? ജി ജോന്ത സംയോന്ത വികാരലോകം. ആ ദൂഹ് അൻ എന്ത് വരുന്നു? അദുഹൻ. അത് ആ ദുഹ് സി ഇത് സ്വീകാരലോകം. കണ്ണി അഭ്യുദുരുവാസ്യവർത്തങ്ങൾ സകാരലോകം. പിന്നെ പദാന്തമായതുകൊണ്ട് പൂവന്തലോ വയസ്സ വരുമോ? ഇല്ല. വരൂ വരൂ വരും. സിപ്പായതുകൊണ്ട് വരും. പിന്നെന്തുവരുന്നു? പിന്നെന്തുവരുന്നു? അവസാനി ജലാഞ്ചോ അന്തി എന്ന് വെച്ചാൽ ഇവിടെ വ്യത്യാസമുള്ള രൂപം. പ്രഥമ പോലെ തന്നെ രൂപം വരുന്നു. അധു അധു ആ ദുഹ് പരത്തിൽ തം എന്തുവരുന്നു? ആദുഹ് തം ആദുഹ് ത അവിടെ എന്തുവരുന്നു? ഗുണം വരും. എന്തുവരുന്നു? അദോഹം ആദുഹ് വാ അദുഹ് വാ അദുഹം. എങ്ങനെ വരുന്ന രൂപങ്ങൾ? അധോ അധോ അദുഗ്ധം അദുഹൻ അധോ അധോ അദുഗ്ധം അദുഗ്ധ അദുഹം അദുഹ്വ അദുഹം. ആത്മനേവകം കുറച്ചുകൂടെ എളുപ്പമാണ്, ഗുണം വരുന്നില്ല അതുകൊണ്ട്. അദുഹ് തേന്ന് വരുമോ? ഇല്ല, വരാത്ത പറയാൻ പാടില്ല. അദുഹ് ത വരുന്നു. ജലാഞ്ചി കൊണ്ടുവരുന്നു. അദുഗ്ധ അദുഹ് ആധാം അദു അദുഹത്ത ആദുഹ് ദാഹ അവിടെ എന്തുവരും? ദാദേ ദാദോർ ഗ ജ്യസ്തോ ദൂധ ജലാഞ്ചി അദുഗ്ധാഹ അദുഹ ധാം വരേണ്ട ആവശ്യമുണ്ടോ അവിടെ? വരില്ല. അപ്പോ എന്തുവരുന്നു? ജലാഞ്ജസ് ജസി വന്നിരുന്നു. ആ ധു ആധു ധ്വം എങ്ങനെ വരും രൂപങ്ങൾ? എങ്ങനെ വരുന്നു ഏകവചനം? അദുഗ്ധ അദുഹാതാം അദുഹത അദുഗ്ധാഹ അദുഹാതാം അദുഗ്ധം അദുഹി അദുഹി ഹൗമൈ ഏകാശ ബിശോപിദ്ധു. എവിടെയൊക്കെ വന്നു? മധ്യമ പ്രഥമ ഏകവചനം കഴിഞ്ഞു പിന്നെ മധ്യമ ബഹുവചനമാണ്. മധ്യമ ഏകവചനം മധ്യമ ബഹുവചനം അതും കഴിഞ്ഞു. സ ധ സി ദ്വി പദാന്തേച പദാന്തം എവിടെ? മധ്യമ ആ അത് ശരിയാണ്. ഇത് ആത്മനിയപദം. ആത്മനിയപദമാകുമ്പം പദാന്തത്തിലേ വരത്തുള്ളൂ. പരസ്യമത്തിലാണ് ഏകവചനത്തിൽ വന്നത്. ഇവിടെ ഇവിടെ വരുന്നില്ല. ഇവിടെ ബഹുവചനത്തിൽ മാത്രമേ വരത്തുള്ളൂ. അടുത്ത് വിധലിംഗം എങ്ങനെ വരുന്നു? ആ ദുഹ് യാസ് തീ യാസു പരിസുതി ഷുദാത്തോ ഇച്ഛ ഗുണം വരുന്നില്ല. ദുഹ് യാസ് പ്രകാരം പോയി ദുഹ്യാത് ദുഹ്യാത ദുഃഖ്യുഹു സൂത്രം ആത്മനിയോഗത്തില് ആത്മനിയോഗത്തില് യാസാണ് സൂത്രം നിങ്ങൾ സീട്ട് സുട്ടുത്ത സകാരമെല്ലാം പോയി, പിന്നെ ഈയത്ത ഏകാരം പോയി, പിന്നെ നോക്കേണ്ടത് നോക്കേണ്ടത് ദുഹ് പരത്തിലെന്താ വരുന്നത്? ഇത് ഏത് വിധിലിംഗ ആശുലിംഗ? ആ വിധിലിംഗ എന്തുവരുന്നു? സ്യൂട്ട് സുട്ട് അതെല്ലാം പോയി, പിന്നെ എന്തുവരുന്നു? ദുഹീത ദുഹി യാതാം അടുത്ത് വരുന്നത് ആശയം ആത്മയോഗത്തില് അവിടെ ദുഹ് ഗുണം വരുമോ? സൂത്രം ഏത്? എന്തുകൊണ്ട്? സൂത്രം ഏത്? നിങ്ങ ശിഷ്യ ആർദാസം ഏതിനെ കൊടുക്കുന്നു? തിങ്ങിന് പരസ്യയോഗത്തിനും ആത്മനിയോഗത്തിനും വരൂ. രണ്ടിനും വരാം. ദുഹ് സിയുട്ട് സുട്ട് ത ുന്നത് ലിംഗ് സിച്ചോ ആത്മനേപതേഷു ഇക് സമീപാത് ഹലഹ പരോ ജലാതി ലിംഗ് സിച്ചോ കിതോസ്തഹ തങ്ങി. ഇക്കിന്റെ സമീപത്തിലിരിക്കുന്ന ഹല്ല്, പ്രത്യേകം പറയണം. ഇക്കിന്റെ സമീപത്തിലിരിക്കുന്ന ഹല്ല്, ഹല്ലിന്റെ പരത്തിലിരിക്കുന്ന ജലാദിയായ ലിങ്, ജലാദിയായ ലിങ്, ഇക്കിന്റെ സമീപത്തിലിരിക്കുന്ന ഹല്ല്, ഇവിടെ ദുഹ്, അതിന്റെ പരത്തിലിരിക്കുന്ന ജലാദിയായ ലിങ്. ഇവിടെ യാസിട്ട് വരുമ്പോൾ ജലാദിയായ ലിങ് കിട്ടുമോ? ഇല്ല. അപ്പൊ പിന്നെ ഇതെവിടെയായിരിക്കും വരുന്നത്? സീട്ട് വരുന്നിടത്ത്. ഇക്കിന്റെ സമീപത്തിലിരിക്കുന്ന ഹല്, ഇക്ക് ഏത്? അതിന്റെ അടുത്തിരിക്കുന്ന ഹല്ലായത്, അതിന്റെ പരത്തിലിരിക്കുന്ന ജലാദിയായ ലിംഗ് എന്ന് പറയുന്ന ആത്മനെ പറയും. ജലാദിയായ ലിംഗം എന്തായിരിക്കണം? ആത്മനേവതമായിരിക്കണം. അതിനും സിച്ച് കിതോ സഹ തങ്ങി, സിച്ചിനും കിത്തോരും പരത്തിൽ എന്ത് വേണം? ആത്മനേവതം വേണം. വേണ്ട, ഇത്രയേ ഉള്ളൂ. എന്താണ്? ഇക്കിന്റെ സമീപത്തിലിരിക്കുന്ന ഹല്ലിന്റെ പരത്തിലിരിക്കുന്ന സിച്ച് കിത്താവും പരത്തിൽ എന്ത് വേണം? തങ്ങും. അതേസമയം ജലാദി ഉണ്ടവിടെ, ജലാദിയായ സിച്ച് കിത്താവും പരത്തങ്ങിരിക്കും, അതൊന്നു. ലിങ്ങിന് പറയുന്ന എന്താണോ, ഇക്കിന്റെ സമീപത്തിലിരിക്കുന്ന ഹല്ലിന്റെ പരത്തിലിരിക്കുന്ന ജലാദിയായ ആത്മനേവതമായ ലിംഗ്, അങ്ങനെ ചേർക്കണം. ആത്മനേയപദേശം എന്ന് പറയുന്ന രണ്ട് തരത്തെ അന്വയിക്കണം. ലിംഗിന് വരുമ്പോ ആത്മനേയപദ ലിംഗ്, സിച്ചിന് വരുമ്പോ ആത്മനേയപദം പരമിരിക്കുന്ന എന്നെടുക്കണം. അതുകൊണ്ട് എന്ത് വരുന്നു? ഗുണം വരില്ല. ഈ കിത്ത് വിളിയിരിക്കുന്നതുകൊണ്ട് വരുന്ന പ്രയോജനം, സമ്പ്രസാരണം പോലെയുള്ള കാര്യങ്ങളൊക്കെ വരും, ആണ് ഇതിന്റെ പ്രയോജനം വരുന്നത്. അനുശേഷമൊന്നുമില്ല, പരത്തിൽ നിന്ന് ഇക്കിന്റെ പരത്തിൽ ഇരിക്കുന്ന ഹല്ല്, അത് തന്നെ സമീപമെന്നോട് ഞാൻ ഓതുന്നു. അപ്പോ ഇവിടെ കിത്ത് വിധിക്കുന്നതിന്റെ ഗുണം വരുന്നത് സമ്പ്രസാരണം, മറ്റു കാര്യങ്ങൾ. ഗുണ നിഷേധം പിന്നെ അല്ലാതെ കിത്തായാലും വരാം. സമ്പ്രസാരണാദി വിശേഷ കാര്യങ്ങൾ വരും. ഇവിടെ എന്തായാലും കിത്തുകൊണ്ടെന്ന് വരുന്നു, ഗുണം നിഷേധിക്കുന്നു. സമ്പ്രസാരണത്തിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. അപ്പോ ഗുണം നിഷേധിച്ചു കഴിഞ്ഞാൽ എന്ത് വരുന്നു? ദോഹ് പരത്തിൽ സിയുട്ട് സുട്ട് ത സകാരത്തിരിക്കുന്നോണ്ട് ഇവിടെ ദുഃഖിനെന്തുവരും? ഇല്ലാതെ ഖാ വരുന്നു. പൂർവത്തിൽ സകാരം ഇരിക്കുന്നുണ്ട്. ഏകോച്ചോ ബിസോ ബഷ് ദോ ദുഃഖ് സകാരം ഇരിക്കുന്നു. ഖരിജ വരുന്നു. ദുഃഖ് സിയുട്ട് സുട്ടത്ത് ദുഃഖിഷ്ട ദുഃഖീയസ്ഥീരൻ ദുഃഖിഷ്ട ദുഃഖീയസ്ഥ ദുഃഖി ധുമാണോ? ധുമാണോ? രണ്ടും വരത്തില്ല. അല്ല, ഇവിടെ ഇട്ടില്ല. ഇട്ടുള്ളിടത്ത് മാത്രമേ എന്തൊരു ഉപേക്ഷയിട്ട് പ്രവർത്തിക്കുള്ളൂ. പിന്നെ നോക്കേണ്ടത് എന്താണ്? ഇണ്ണ്, കാന്ന് പറയുന്നത് ഇണ്ണിപ്പെടുന്നുണ്ടോ? അനന്തമായ അംഗത്തിന്റെ പരത്തിൽ വേണോ? കാ എന്ന് പറയുന്നത് പെടുന്നുണ്ടോ? ദുഃഖിഷ്ട. പിന്നെന്ത് വരുന്നു? ദുഃഖി. ആകാരം അങ്ങനെ വന്നു. ഇടവത്ത് ദുഃഖി വഹി അവിടെ ദുഃഖിയ കിത്ത് ഗുണം വരുന്നില്ല. എല്ലായിടത്തും എന്ത് വരുന്നു? സിയൂട്ടിരിക്കുന്നുണ്ട്. സർവത്ര സിദ്ധുഹോ ഖരിജ ഇത്ര എല്ലായിടത്തും വരും. ദുഃഖിയ ദുഃഖി വഹി ദുഃഖിയും അടുത്തെന്ത് വരുന്നു? ലുങ്. ദുഹ് തീ ഇദശ പോയി ലുങ് ലുങ് ലും ഷടുദാത്ത എന്ത് വന്നു? ആ ദുഹ് ചെളിലുങ്ങി ചെളേഹെ വരേണ്ടാണ്. അപ്പൊ വരുന്നു ചെല ഇഗുബദാദ് അനഡുബോ ശലന്തഹ തസ്മാത് അനിട ചെളേഹേ സാദേശസ്യ പറയുന്നത് എന്താണ്? ഇഗുപഥയുള്ള ഇഗുപഥയായിരിക്കണം, ചലന്തുമായിരിക്കണം. ദുഹ് ഇക്കുപഥയിലുണ്ട്, ഹ ശല്യപ്പെടുന്നുണ്ട്, ശേഷസഹ. അപ്പൊ ഇഗുപഥ ശലന്തവുമായിട്ടുള്ളതിന്റെ പരധാതു എന്നർത്ഥം. അതിന്റെ പരത്തിലിരിക്കുന്ന അനുട്ടായ ചിളി ഇതനുട്ടാണല്ലോ, അതിനെന്ത് വരുന്നു? ക്സ വരുന്നുണ്ട്. ചിളിക്ക് ഇക്സാ വരും. പരസ്യവതോ ആത്മനിയോതോ ഒന്നും പറയുന്നില്ല. ചിളിക്ക് ഇക്സാ വന്ന കകാര ഇത്താവ് ഏതാണ് സൂത്രം? ആദ്യം തൊട്ടോ ഇതോ ലശക്വദധിതേ ആദ്യം പഠിച്ചിട്ടുണ്ട് രാമശബ്ദത്തിൽ. എന്താണ് വൃത്തി? തർജിതവർജ പ്രധ്യാത ലശക്വവർഗ ഇദാസ്യം. കകാരം പോയി, പിന്നെ ശേഷിക്കുന്ന എന്താണ്? സ. ഇപ്പൊ എന്ത് വരുന്നു? ആ ദുഹ് സ. ദുഹ് സ വന്നു കഴിഞ്ഞാൽ ഉടൻ എന്തുവരും? ദാദിർ ദാദുർഗ ഏകാചോ ബേശോ ബേഷ ദുഹോ ഖരിച തീർന്നില്ല. അധുക്ഷത്. അധുക്ഷ എന്നെല്ലായിടത്തും വരുന്നതുകൊണ്ട് ദുഹിന്റെ പരത്തിൽ സാ വരും. സാവരുമ്പോ സർവത്ര എന്തുവരും? ദാതിർ ദാതുർഘ ഏകാച്ചോ ബേസോ ദുഹു ഗരിജാഷത്വ അധുക്ഷ അധുക്ഷ അധുക്ഷത അധുക്ഷൻ അധുക്ഷ അധുക്ഷതം അധുക്ഷത അധുക്ഷം അധുക്ഷ അധുക്ഷ അധുക്ഷ അധുക്ഷ എന്നിരിക്കുമ്പോ ത് ലോപിക്കോ? ത് ലോപിക്കോ? അകാരമുണ്ട്, സായിൽ അകാരമുണ്ട്. ആത്മനിയോഗത്തിൽ എന്തുവരുന്നു? ആ ദുഹ് പരത്തിൽ എന്തുവരുന്നു? ചെളിയിലിങ്ങി ചെളയെ സിച്ചു വരാൻ നേരത്ത് എന്തുവരും? ചെല അകുപിത അണ്ട സാവുന്നു. കകാരം പോയി, കിത്താണതുകൊണ്ട് പിന്നെ ഗുണമൊന്നും വരുന്നില്ല. പരത്തിൽ എന്നിരിക്കുമ്പോ എന്തുവരുന്നു? അടുത്ത സൂത്രം വരുന്നു. ലുഗുവാ ദുഹ ദിഹ ലിഹ ഗുഹ ആത്മനേപദേ ദന്തിയേ. ദുഹ് പ്രപൂരണേ, ദിഹ് ഉപചയേ, ലിഹ് ആസ്വാദനേ, കുഹു സംവരണേ. ഇത്രയും ധാതുക്കൾക്ക് ആത്മനേ പദം ദന്ത്യം ഇരിക്കുന്നു. ദന്ത്യാദിയിലുള്ള ആത്മനേ പദം. ദന്ത്യം എന്ന് പറയുന്നത് ഏതാണ്? ദന്ത്യം ഋതുലസാനാം ദന്ത. അപ്പൊ ഇവിടെ ഇപ്പൊ വരാൻ ചാൻസ് ഉള്ള ഏതൊക്കെ? തായും സായും അതും അതും പിന്നെ മറ്റതുകൂടെ വരും. ഏതാണോ ഒന്ന് വിട്ടുപോയി, ബകാരസ്യ ദന്തോഷ്ടം, അതുകൂടെ വരും. അപ്പൊ ഏതൊക്കെയാണ് ഈ സൂത്രം പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ? ത ആധാമിന് പ്രവർത്തിക്കുമോ? ഇല്ല. ധാസ് അവിടെ പ്രവർത്തിക്കും, ആധാം പ്രവർത്തിക്കുമോ? ഇല്ല. ധും അവിടെ പ്രവർത്തിക്കും, പിന്നെ ഇട്ട് പ്രവർത്തിക്കുമില്ല, വസ്സില് പ്രവർത്തിക്കും. മകാരസ്യ മകാരത്തില് ഇല്ല. ഇത്തിരി സ്ഥലങ്ങളിൽ ഈ സൂത്രം പ്രവർത്തിക്കും. എന്താണ് പ്രവർത്തിക്കുന്നത്? ലുഗുവാ, ലുക്ക് വരുന്നു. ഏതിനാണ് ലുക്ക് വരുന്നത്? വൃത്തി പറയും. ഏഷാസ്യ ലുക്കുവാ സ്യാത് ദന്ത്യേ തങ്ങി. ഇവയുടെ എല്ലാം സയ്ക്ക് ലുക്ക് വരുന്നു. സ അതിന് ലുക്ക് വരുന്നു. ദന്ത്യമായ ആത്മനിവദം പരവരിക്കും എന്ന് വെച്ചാൽ ആ ദുഹ് സ താന്നിരിക്കുമ്പോഴത്തേക്ക് സാക്ക് ലോപം എന്താ? ലുക്ക് വന്നുവരുന്നു. ആ ദുഹ് താന്നിരിക്കുമ്പോ എന്ത് സംഭവിക്കും? പിന്നെ ജഷസ്തോ ധോത ജലാഞ്ജസ് ജസി വന്നുവരും. അദുബ്ധ എന്ന് വരും. ഇത് വികല്പമാണ്. വരാത്ത പക്ഷത്തിൽ എന്തുവരും? ആ ദുഹ് സ. ഈ ദുഹ് പരത്തിൽ സ വന്നുകൊണ്ട് എന്തുവരും? ദാദേ ദാദുഖ ഏകാച്ചോ ബിശോ ബിസ്തി ദുഹോ ഖരിച ഷത്തോ എന്നുവരും. ആ ദുക്ഷ അധുക്ഷ ആ ത അധുക്ഷത കാര്യം എളുപ്പമാണ്, ചിന്തിച്ച് പ്രയാസപ്പെടണ്ട. വന്നു അദുഗ്ധ അധുക്ഷത. അടുത്ത് ആ ദുഹ് ആതാം ചെളിലിങ്ങി ചെളേശിച്ചു വരുമ്പോ സൂത്രം വരുന്നു. ശലയുദ്ധ സ വന്ന് ശേഷിക്കുന്ന എന്താണ്? ആദാന്നിരിക്കുമ്പോ എന്ത് വരുന്നു? ആ ദുഹ് സ ഇരിക്കുന്നോണ്ട് ഇതെല്ലാം വരും. ഏതാണ്ട് ദാദേ ദാദുഖ ഏകാച്ച ബിശ്വഭിഷ്ണു കരിച്ച വരുമ്പോ എന്തൊരും അദുക്ഷ ആദാന്നിരിക്കുന്നിടത്ത് ഏത് വരണം? ആണോ ആലോചിച്ച് പറയണം. അദുക്ഷ ആദാന്നിരിക്കുന്നിടത്ത് ഏത് വരും? പഠിച്ചവർക്ക് പറയാം, പഠിച്ചവർക്ക് പറയാം, പഠിച്ചതാണ്. ആ ഈ അങ്ങനെ ഒരു ആദേശമുണ്ടോ? ആ ആത്തോ ഗീതഹ അങ്ങനെ പറയുന്നു. ആത്തോ ഗീതഹ വൃത്തി എന്താണ്? അതല്ല അതല്ല അത് അത് ആത്തോ രൂപം ഇടിച്ച ആത്തോ ഗീത അത് വരാം. അത് വരാതിരിക്കാനാണ് അടുത്ത സൂത്രം. എന്താണോ ശസ്യാജി അജാതു തങ്ങി സസ്യ ലോപ അജാതിയായ തങ്ങ് പരമിരിക്കുമ്പോൾ ആ താം അജാതിയായ തങ്ങ് അതിനെന്ത് വരുന്നു? സസ്യ ലോപ ലോപം വരുന്നു. ആലോന്ത്യസി പ്രകാരം അന്ത്യാകാരം ലോപിച്ചു. അതുകൊണ്ട് ആതോങ്ങിത ആതോങ്ങിത വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്തത്. ബസ് നേരത്തെ അതിന്റെ പണിയെല്ലാം കഴിഞ്ഞു. നമ്മൾ ഒരു വെച്ച് പണിഞ്ഞിട്ടായിരിക്കും മറന്നുപോലെ. അധുക്ഷാതാം അധുക്ഷാതാം. അപ്പോ ഇവിടെ എന്തുവരുന്നു? അജാതിയായ തങ്ങിയിരിക്കുന്നിടത്തെല്ലാം സായിലെ അന്തിമാകാരം ബാക്കി കാര്യങ്ങളെല്ലാം നടക്കും. അതുകൊണ്ട് അവിടെ എന്തുവരും? അതുക്ഷാതാം അതുക്ഷ അത അതുക്ഷത എന്ന് വരും. അപ്പൊ ആത്മനിയോഗത്തിലാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, എല്ലായിടത്തും എന്ത് വരുന്നു? ശലയുദ്ധാതണ്ട സ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദന്ത്യ തങ്ങി പരമിരിക്കുമ്പോ എന്ത് വരും? ലുക്ക് തന്നെ ലുക്കായി പോകും, പിന്നെ അതവിടെ കാണത്തില്ല. അജാതി ഇരിക്കുമ്പോ എന്ത് വരുന്നു? അജാതി തങ്ങിയിരിക്കുമ്പോ അന്ത്യാകാരം ലോപിക്കും. ലുക്ക് വരുന്ന വികല്പമാണ്, അതുകൊണ്ട് സ ഇരിക്കുന്ന ഒരു രൂപം ദന്ത്യ തങ്ങി പരമിരിക്കുമ്പോ വരും. അപ്പൊ എന്ത് വരുന്നു അടുത്തത്? മധ്യപുരുഷനില് ആ ദോഹ് സ ദാസ് സാക്ക് പോയി കഴിഞ്ഞു. അപ്പോ ആ ദോഹ് ദാസനിയും ജലാഞ്ജസ് ജേശി എങ്ങനെ വരും? അദുഗ്ധാഹ അങ്ങനെ വരും. ലോപിക്കാത്ത പക്ഷത്തിൽ അദുക്ഷ എന്ന് വരും. അവിടെ എന്തൊക്കെ വരുന്നു? അദുഗ്ധാഹ അത് വരും സകാരം ഇരിക്കുമ്പോഴാ. അദുക്ഷ ധാഹ ധായിരിക്കുന്നു. സകാരമാണ് ഇവിടെ ഇരിക്കുന്നത്, സകാരം. ആ ദോഹ് സ. അപ്പൊ എന്തേ വരത്തുള്ളൂ? യകച്ച ബിശോ അദുഗ്ധാഹ അദുക്ഷദാഹ. അതുകൊണ്ട് ദൂഹ് സ, ഇതിന്റെ ഇടയ്ക്കാണ് പ്രക്രിയ നടക്കുന്നത്. പിന്നെ അദുക്ഷ ആധാം, അവിടെ അകാരം ലോപിച്ചു. സസ്യാജി അദുക്ഷാധാം ആ ദോഹ് ധ്വം സ വരുന്നു. ലോപിച്ചു പോയി കഴിഞ്ഞാൽ ദോഹ് ധ്വം അവിടെ പ്രക്രിയ മതി. ദുഹ് ധ്വം ധാതു ദഘ ധ്വം ഇരിക്കുന്നോണ്ട് എന്തോരും ജലാഞ്ജസ്. അപ്പൊ എന്തോരും അദുഗ്ധം. ഇനി സ ഇരിക്കുന്ന പക്ഷത്തിൽ ആ ദോഹ് സ. അപ്പോ അധുക്ഷ അധുക്ഷ ധ്വം സഹിക്കുന്ന വർഷം. പിന്നെ ആ ദോഹ് ഈ സ വരുന്ന വർഷത്തിൽ ഈ അവിടെ എന്തോരും സഹിക്കുന്ന വർഷം സസ്യാജി അകാരം ലോപിച്ചു. സസ്യാജി അച്ചു പരവരിക്കുമ്പോൾ എന്ത് ചെയ്യും? അദുക്ഷ അദുക്ഷി. അടുത്തെന്ത് വരുന്നു? ആ അദുഹ് സ വഹി എന്നിടത്ത് സ ഇരിക്കുന്ന വർഷത്തിൽ എന്തുവരും? വഹി ഇരിക്കുന്നോണ്ട് അകാരം ലോപിക്കത്തില്ല. എന്തുകൊണ്ട്? സ ലോപിക്കാം. എന്തുകൊണ്ട്? ദന്ത്യം ഇരിക്കുന്നോണ്ട് സ ലോപിക്കാം. അപ്പൊ എന്തുവരും? അദുഹ് വഹി. ഇനി ആ ലോപിക്കാത്ത വർഷത്തിൽ ആ ദുക്ഷ വഹി എന്നിരിക്കുന്നിടത്ത് എന്തുവരും? അതോ ദീർഘി അദുക്ഷ വഹി അദുക്ഷ മഹി. അവിടെ ലോപിക്കത്തില്ല. രൂപങ്ങൾ എങ്ങനെ വരുന്നു? അദുഗ്ധ ലോപിക്കുന്ന വർഷം ആദ്യം വരണം അദുഗ്ധ, അല്ലെങ്കിൽ അദുക്ഷത അദുക്ഷാതാം അദുക്ഷത. അവിടെ ഒരു രൂപയേ ഉള്ളൂ. അടുത്ത് അദുഗ്ധാഹ അദുക്ഷദഹ അദുഹാധാം അദുക്ഷാദാം അദുദ്വം ലോപിക്കുന്ന വർഷം. ലോപിക്കാത്ത വർഷം ദുക്ഷധ്വം അദുക്ഷി ഒരു രൂപയുള്ളൂ. അദുക്ഷാവഹി എന്ന് പറയുന്നത് ലോപിക്കാത്ത വർഷം. ലോപിക്കുന്ന വർഷത്തിൽ അദുഹ്വഹി. അടുത്ത് സായിരിക്കുന്നു അദുക്ഷാമഹി. അടുത്തത് സിമ്പിളാണ്. എങ്ങനെ? പരസ്യവേദത്തിൽ ആദോ ആദോഹ് സ് സാ വന്നോണ്ട് എന്തോരും? തത് ജസ് ഏകാച്ചോ ഖരിജ ഷത്വം അധോക്ഷ്യത് അധോക്ഷ്യതാം അധോക്ഷൻ അധോക്ഷ്യ അധോക്ഷ്യതം അധോക്ഷ്യത അധോക്ഷ അധോക്ഷ അല്ലെങ്കിൽ അധോക്ഷ്യത അധോക്ഷേതാം അധോക്ഷന്ത അധോക്ഷത അധോക്ഷേതാം അധോക്ഷ്യധം അധോക്ഷേ അധോക്ഷ്യാവഹി അധോക്ഷ വ്യത്യാസമൊന്നുമില്ല. അത് എന്താണ് അകാരാന്തമായതുകൊണ്ട് ആത്മനിവേദ ശാനത വരത്തില്ല.